ജ്ഞാനം കർമാധികാരഹേതോ കർമാധികാരത്തിന് ഹേതുവായിരിക്കുന്നത് ക്രിയാകാരക ഫലലക്ഷണസ്യ സമസ്തസ്യ പ്രപഞ്ചസ്യ ക്രിയാകാരകം ഫലം. ക്രിയ എന്ന് പറയുന്ന കർമ്മം തന്നെ, കാരകം എന്ന് പറയുന്ന കർത്തൃത്വ കരണത്വാദി കാരകങ്ങൾ, പിന്നെ ഫലം സ്വർഗാദി ഫലം, ലക്ഷണസ്യ രൂപസ്യ, ഇത്തരത്തിലുള്ള സമസ്തസ്യ പ്രപഞ്ചസ്യ സമസ്ത പ്രപഞ്ചവും അവിദ്യാകൃതസ്യ സർവം അവിദ്യാകൃതമാണ്. വിദ്യാസമർത്ഥ്യ സ്വരൂപ ഉപമർദ്ദം ആമനന്തി. ജ്ഞാനം കൊണ്ട് എന്ന് പറയുന്നു പ്രപഞ്ചം, അവിദ്യാകൃതമായ പ്രപഞ്ചത്തിന്റെ സ്വരൂപ ഉപമർദ്ദം സംഭവിക്കുന്നു. സ്വരൂപമർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരൂപബാധ. ഇത് അവിടെ പറയുന്നുണ്ട് ആമനന്തി. പ്രപഞ്ച സ്വരൂപം എങ്ങനെയാണ്? പ്രപഞ്ച സ്വരൂപം ഭേദമാണ്. ഭേദത്തെയാണ് കാണിക്കുന്നത്, ക്രിയാകാരക ഫലരൂപത്തിലുള്ള ഭേദം. അതാണ് ഒരുവൻ പ്രപഞ്ചരൂപത്തിൽ അനുഭവിക്കുന്ന ഈ ഭേദത്തെയാണ്. ഈ ഭേദത്തിന്റെ ഉപമർദ്ദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാധ. ബാധ എന്ന് പറഞ്ഞാൽ അസത്യത്വ ബുദ്ധി. അസത്യത്വ ബുദ്ധിയെക്കുറിച്ച് ആത്മജ്ഞാനം കൊണ്ടുവരുന്ന അസത്യത്വ ബുദ്ധി, അതിനെക്കുറിച്ച് അവിടെ ഉപമർദ്ദമാമനന്തി. എത്ര വാസ്യ സർവം ആത്മീയവാഭൂത്. ഏതൊരുവനാണോ സർവവും ആത്മാവായി തീർന്നത്. എല്ലാം ആത്മാവായി തീരുക എന്ന് പറഞ്ഞോ, എല്ലാത്തെയും ആത്മാവായി അറിയുന്നത്. ആത്മാവായി തീരുക എന്ന് പറഞ്ഞാൽ ആത്മാവാണെന്നറിയുക, സമ്യക്ജ്ഞാനം. അല്ലാതെ ആത്മാവായി തീരാൻ, എല്ലാം ആത്മാവായി തീരുക, എല്ലാം ആത്മാവാണെന്നറിയുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനെയും സ്വസ്വരൂപമായിട്ടറിയുക, ആത്മാ എന്ന് പറഞ്ഞ സ്വരൂപം. എല്ലാത്തിനെയും സ്വസ്വരൂപമായിട്ടറിയുക, അല്ലെങ്കിൽ എല്ലാത്തിനെയും ആത്മസ്വരൂപമായിട്ടറിയുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പരമാർത്ഥമായി അറിയുക. അസത്യമായി ഭേദ ഭിന്നങ്ങളായി എന്തൊക്കെ അറിയുന്നു അതിനെല്ലാം പരമാർത്ഥമായി അറിയുക. ഭിന്നങ്ങളായിരിക്കുന്നതിനെങ്ങനെ പരമാർത്ഥമായി അറിയാൻ പറ്റും? ഭിന്നങ്ങളെന്ന് പറഞ്ഞാൽ ഭിന്നങ്ങളാണ്. എന്നെങ്ങനെയാ ഒരാൾക്ക് പരമാർത്ഥമായി അറിയാൻ കഴിയുന്നു? പരമാർത്ഥം പരമാർത്ഥമാണ്, ഭിന്നം ഭിന്നമാണ്. അപ്പോൾ ഭിന്നത്തെ എങ്ങനെ ഒരാൾക്ക് പരമാർത്ഥമായി അറിയാൻ കഴിയും? എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സ്വരൂപോപമർദ്ദം? ഭിന്നത്തെ പരമാർത്ഥമായി അറിയുന്നതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? ഭിന്നമായിരിക്കുന്ന പ്രപഞ്ചസ്വരൂപം, പ്രപഞ്ചസ്വരൂപം ഭിന്നമായിരിക്കുന്ന പ്രപഞ്ചസ്വരൂപം അസത്യമാണെന്ന് ബോധിച്ചു. അല്ല വേറെ വഴിയില്ല, ഭിന്നമായി തന്നെ ഇരിക്കും പ്രപഞ്ചം, പരമാർത്ഥം പരമാർത്ഥമായി തന്നെ ഇരിക്കും. പിന്നെ രണ്ടിനും കൂടെ കൂട്ടിക്കെട്ടാൻ പറ്റത്തില്ല. പിന്നെ എന്താണോ പരമാർത്ഥത്തെ ബോധിക്കുമ്പോൾ അത് ഉപമർദ്ദമാകുന്നു, ബാധിതമാകുന്നു, അസത്യമാണെന്ന് ബോധിക്കുന്നു. അതാണ് സമ്യക്ജ്ഞാനം. ആണ് പറയുന്നത് സമസ്തസ്യ പ്രപഞ്ചസ്യ അവിദ്യാകൃതസ്യ. അതെന്തുകൊണ്ട് സാധിക്കുന്നു, എന്തുകൊണ്ട് അതിനെ ഉപമർദ്ദിതമാക്കാൻ കഴിയുന്നു? ഭേദം സത്യമാണെങ്കിൽ അത് സാധിക്കത്തില്ല. അദ്വൈതത്തിൽ ഏറ്റവും ലഘുവായ ഒരു യുക്തിയാണ്. ഈ അനുഭവപ്പെടുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇതിങ്ങനെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിനെ ഈ അനുഭവത്തിൽ യാതൊരു വ്യത്യാസം വരാൻ പോകുന്നു. സത്യമായ അനുഭവത്തിൽ എങ്ങനെയാ വ്യത്യാസം വരുന്നത്? സത്യത്തെ സത്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ ഒരു വ്യത്യാസം വരത്തില്ല. അപ്പോൾ ഇത് അവിദ്യാകൃതമാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഭേദം അവിദ്യാകൃതമാണോ, അതുകൊണ്ട് മാത്രമാണ് ഇത് ബാധിതമാകുന്നത്. അപ്പോൾ ഭേദം അവിദ്യാകൃതം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ എന്ന് പറഞ്ഞു അവിദ്യാകൃതം എന്ന് പറഞ്ഞു? അവിദ്യാകൃതം എന്ന് പറയുമ്പോൾ എന്താണ് അവിദ്യ എന്ന് ചിന്തിക്കുന്നു. എന്നാലേ അവിദ്യാകൃതം എന്തെന്ന് മനസ്സിലാകത്തു. ആമ്രാൻ പൃഷ്ഠേ കോവിദാരാൻ ആജഷ്ഠേ എന്ന് ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട്. മാവ് എന്താണെന്ന് ചോദിച്ച് വേറെ എന്തോ ഒരു മരത്തിന്റെ പേര് പറയുന്നത് ആരും കേട്ടിട്ട് കൂടിയില്ല. ഒരു പേര് പറയുന്നുണ്ട്. അവിദ്യാകൃതം എന്ന് പറയുമ്പോൾ അവിദ്യ എന്താണ് ചെയ്യുന്നത്? അവിദ്യ എന്ന് പറയുന്നത് പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒന്ന് തീർത്ത് പറയേ. അജ്ഞാന സംശയ വിപര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാവും. എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട്, എന്നാലും എന്താ ഇത് മുറിഞ്ഞു പോകുന്നു. എന്ന് പറഞ്ഞാലേ അത് പൂർണ്ണമാകും. പറയേണ്ടത് പറഞ്ഞ പറയേണ്ട രീതിയിൽ പറഞ്ഞാലേ അത് ശരിയാകും. മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാലേ ശരിയാകും. നമ്മളീ പറയുന്നതെല്ലാം പറയുന്നതുകൊണ്ട് ദോഷമില്ല. അതൊക്കെ മതപ്രഭാഷണത്തിൽ പറഞ്ഞോളൂ. മനസ്സിലാകുമ്പോൾ ശരിക്കും മനസ്സിലാകും. ഇപ്പൊ പരമാർത്ഥത്തെക്കുറിച്ചുള്ള വിദ്യ എന്ന് പറയുമ്പോൾ അജ്ഞാന സംശയ വിവരങ്ങൾ. അതുകൊണ്ടാണ് ഈ ഭേദം ഭേദബുദ്ധി നിലനിൽക്കുന്നത്, ഭേദത്തെ അനുഭവിക്കുന്നത്. അപ്പോൾ അതിന് ബാധ സംഭവിക്കുക എന്ന് പറയുന്നത് സംവിജ്ഞാനം കൊണ്ടേ സാധ്യം. സംവിജ്ഞാനം എന്ന് പറയുന്നത് ഈ ഭേദബുദ്ധിയുടെ കാരണത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഭേദബുദ്ധിയുടെ കാരണം എന്താ? ഭേദബുദ്ധിയുടെ കാരണം എന്താ? അവിദ്യ. അവിദ്യ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ട് പഴകിയ ശബ്ദമാണ്. ആവർത്തിച്ച ബോറടിക്കുന്ന ഒരു ശബ്ദമാണ്. കാര്യം മനസ്സിലാക്കണം. അല്ലെ ആൾക്കാർ പറയുന്നു കേട്ട് കേട്ട് മടക്ക്. എന്താ കേൾക്കുന്നത്? എന്താ കേൾക്കുന്നത്? എന്താ കേട്ടതെന്നൂടെ ചിന്തിക്കണ്ടേ. അല്ല കേട്ട് കേട്ട് മടുത്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അറിയേണ്ട അറിയേണ്ട രീതി അറിയണം. അപ്പോൾ അവിദ്യാകൃതം എന്ന് പറഞ്ഞാൽ ഇത് അജ്ഞാന സംശയ വിപരീയകൃതമാണ് ഈ ഭേദബുദ്ധി. പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനം, സമ്യജ്ഞാനം അതുകൊണ്ട് ബാധിതമാകുന്നു. അതാണ് പ്രപഞ്ചസ്യ അവിദ്യാകൃതസ്യ വിദ്യാസാമർത്ഥ്യ സ്വരൂപമർദ്ദം അമനന്തി. സ്വരൂപമർദ്ദം എന്തിൻ്റെ? പ്രപഞ്ചത്തിൻ്റെ. പ്രപഞ്ചം ഭേദരൂപമാണ്, അതിൻ്റെ ബാധ സംഭവിക്കുന്നു. ഇതെവിടെ പറഞ്ഞിരിക്കുന്നു? എത്ര വാസ്യ സർവം ആത്മീയവാഭൂത്. എവിടെയാണോ അവന് സർവവും ആത്മാവായി തീർന്നത്. കാരണം ഇതിനു മുൻപ് ചർച്ച ചെയ്യുന്നത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ഇവയെ കുറിച്ചാണ്. അപ്പോൾ ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന മൂന്നവസ്ഥകൾ, അപ്പൊ ഈ മൂന്നവസ്ഥകളിൽ പെട്ടിരുന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥകൾ എങ്ങനെയാണോ ആ അവസ്ഥകളിൽ കൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച് പറയുന്നു, അവിദ്യാകൃതമായ പ്രപഞ്ചത്തിന്റെ സ്വരൂപോപമർദ്ദം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു, ഈ മൂന്നവസ്ഥകളിൽ നിന്നും വേറിട്ട് മൂന്നവസ്ഥകളിൽ നിന്നും വേറിട്ടെന്ന് പറയുമ്പോൾ ഇതിനവസ്ഥയായിട്ട് അറിയുന്നു എന്നർത്ഥം. ജാഗ്രത്തിനെ അവസ്ഥയായിട്ട് അറിയരുത്, സ്വപ്നത്തെ അവസ്ഥയായിട്ട് അറിയരുത്, സുഷുപ്തിയെ അവസ്ഥയായിട്ട് അറിയരുത്. അവസ്ഥയായിട്ട് വരുമ്പോൾ മൂന്നും വേറെ വേറെയാണ്. അപ്പോൾ മൂന്നിനെയും പരമാർത്ഥമായിട്ട് അറിയുക, പ്രശ്നം തരുന്നു. അതാണ് അവസ്ഥകളിൽ നിന്ന് പൃഥക്കായി എന്ന് പറയും. എത്ര എപ്പോഴാണ് അറിയുന്നത്? എപ്പോഴാണ് അവന് ബോധം ഉണ്ടാകുന്ന? അപ്പോൾ ഇതിനെല്ലാം പരമാർത്ഥമായിട്ട് അറിയുന്നത് അസ്യ സർവം ആത്മീയവാഭൂ, അവനെ സംബന്ധിച്ച സർവവും ആത്മാവ് തന്നെയാണ്. എന്നുവെച്ചാൽ അവൻ സർവത്തെ ആത്മാവായി അറിയുന്നു, പരമാർത്ഥമായി അറിയുന്നു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ആത്മാവായി ആയിത്തീരാനൊന്നുമില്ല. പ്രത്യേകിച്ചൊരു ആയിത്തീരലോ എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. മാറ്റം വരുന്നത് കേവലം അവൻ്റെ ബുദ്ധിയിൽ, അറിവിൽ വരുന്ന മാറ്റമേ. അല്ല, പ്രപഞ്ചത്തിനും മാറ്റം വരുന്നില്ല, ആത്മാവിലും ഒന്നും മാറ്റം വരുന്നില്ല, ബോധത്തിൽ വരുന്ന മാറ്റം. അല്ല അഭൂതം എന്ന് പറയുന്നത്, അല്ല എന്തെങ്കിലും ആയിത്തീരുന്നു ധരിക്കുന്നു. കേനകം പശ്യേ, കേനകം ജിഘ്രേ, അത് നേരത്തെ പറഞ്ഞെന്താണ്? ക്രിയാകാരക ഫലപക്ഷ ലക്ഷണത്തിലുള്ള ഭേദത്തെ നിഷേധിക്കുന്നു. അപ്പോൾ ഭേദത്തെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ താൻ കാണുന്നവനാണ്, കണ്ണുകൊണ്ട് കാണുന്നവനാണ്, താൻ കാണുന്നത് പ്രപഞ്ചത്തെയാണ്. ഇതാണ് ഭേദബുദ്ധി. അപ്പോൾ ഇത് ഇതിനെ നിഷേധിക്കുന്നു. അപ്പോൾ കാണുന്നതാനും കാണുന്ന വിഷയവും കാണാനുപയോഗിക്കുന്ന കരണവും കണ്ണും എല്ലാം പരമാർത്ഥ സത്യമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോധത്തിൽ അവൻ ഭേദബുദ്ധിയോടുകൂടി പരമാർത്ഥത്തിലും ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല എന്നുവെച്ചാൽ അവിടെ ഭേദബുദ്ധിക്ക് എന്ത് സംഭവിക്കുന്നു? ബാധ സംഭവിക്കുന്നു. അതാണ് പറയുന്നത്, ബാധിതമായി തീരുന്നു. ഒരു ബുദ്ധി ബാധിതമാകുന്നെന്നും ബുദ്ധി ഇല്ലാതാകുന്നെന്നും പറയുന്നതിൽ എന്താ വ്യത്യാസം? ശരി, അതും അസത്യബുദ്ധി ഇല്ലാതാകുന്നു എന്ന് പറയും, ബാധിതമാകുന്നു എന്ന് പറയുന്നതും ബുദ്ധി ഇല്ലാതാകുന്നു എന്നും പറയുന്നതിനുള്ള വ്യത്യാസം. അത് തന്നെ ബുദ്ധി ഇല്ലാതായി എന്ന് പറഞ്ഞാൽ എന്തോരും അനുഭവമേ ഇല്ലാതെ വരും. ഏതുപോലെ സുഷുപ്തി പോലെ. ഓ, ഇവിടെ ആർക്കാ സമാധിയുള്ളത്? ഇവിടെ സമാധിയുള്ളവരും ഉണ്ട്. നല്ല കാര്യം. സുഷുപ്തിയിലേതുപോലെ അവിടെ എന്താണ്, ബുദ്ധി ഉണ്ടോ? ഇല്ല. അവിടെ ബാധിതമാകുന്നുണ്ടോ? ഇല്ല. അപ്പോ ഭേദബുദ്ധി ബാധിതമാകണമെങ്കിൽ എന്ത് വേണം? ബുദ്ധി വേണം. എങ്ങനെയുള്ള ബുദ്ധി? ഭേദബുദ്ധി. ഭേദബുദ്ധി കൊണ്ടാണോ ഭേദബുദ്ധി ബാധിതമാകുന്നത്? എന്തുകൊണ്ടെന്നാ ചോദിച്ചാൽ സമ്യജ്ഞാനം കൊണ്ട്. അപ്പൊ സമ്യജ്ഞാനം കൊണ്ട് ഭേദബുദ്ധി ബാധിതമാകണം. ബുദ്ധിയുള്ളിടത്ത് ഒന്നൊന്ന് പറഞ്ഞാൽ ശരിയാ, നല്ലൊരു തർക്കബുദ്ധിയുണ്ട്, കാരണം ഉള്ളതല്ലേ ബാധിതമാകും എന്നുള്ള രീതി. അത് അബദ്ധമല്ല പറഞ്ഞത്. എന്നാലും എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതും എന്ത് എന്ന് ചോദിക്കുന്നതും തമ്മിലുള്ള ഭാഷയുടെ പ്രശ്നം. അപ്പോ ആ ഭേദബുദ്ധി എന്ത് ബാധിതമാകുന്നു, ഭേദബുദ്ധി എന്തുകൊണ്ട്? സമ്യജ്ഞാനം കൊണ്ട്. അതാണ്. ഇതൊക്കെ അവിടെ വിശദീകരിച്ച കാര്യമാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവിടെ വിശദീകരിച്ചിട്ട് ഇവിടെ വിശദീകരിച്ചിട്ടൊന്നും വലിയ വ്യത്യാസം വരാൻ പോകുന്നു. എന്നാലും ഇത്യാദിന വേദാന്തോദിത ആത്മജ്ഞാനപൂർവികം തു കർമ്മ അധികാര സിദ്ധിം പ്രതി ആശാസാനസ്യ കർമ്മാധികാര ഉച്ചിത്തിരേവ പ്രസജ്ജേത തസ്മാതവി സ്വാതന്ത്ര്യം വിദ്യ. ഇവിടെ ജൈമിനിയുടെ അഭിപ്രായത്തെ നിഷേധിക്കുക, അതാണ് ഭാഷ്യകാരന്റെ താല്പര്യം. തസ്മാതവി സ്വാതന്ത്ര്യം വിദ്യ. വിദ്യ സ്വതന്ത്രമാണോ? വിദ്യ കർമ്മത്തോട് ബന്ധപ്പെടുത്താനാണ് ജൈമിനി ആഗ്രഹിക്കുന്നത്. അവിടെ രണ്ടുപേരും പറയുന്ന വിദ്യയും രണ്ടാണ്. അതുകൊണ്ട് വിദ്യ എന്ന് പറയുന്ന പല സന്ദർഭങ്ങളിലും ഭാഷകാരൻ തന്നെ പല രീതി ഉപയോഗിക്കും. ഇവിടെ ജൈമിനി പറയുന്ന വിദ്യ വേറെ, ഭാഷകാരന്റെ വിദ്യ സമ്യജ്ഞാണ്. ജൈമിനിയുടെ വിദ്യ എന്ന് പറയുന്നത് എന്താണോ, എന്നാണോ കർമ്മം എന്നാണോ, അതൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇതാ കുഴപ്പം. ജൈമിനിയുടെ വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ വളരെ വ്യക്തമായി പറഞ്ഞാണോ? ആ, അത് തന്നെ വ്യതിരിക്ത ജ്ഞാനം. ശരീരവ്യതിരിക്തമായ ആത്മാവുണ്ടെന്നുള്ള ജ്ഞാനം, ഇതാണ് ജൈമിനിയുടെ വിജ്ഞാനം. ഭാഷകാരൻ പറയുന്ന വിജ്ഞാനമോ ആണിപ്പോ പറഞ്ഞത്, സർവം ആത്മീയവാഭൂത് തത്കേനകം ബശീർ ജാനി. അതിവിടെ ജൈമിനി ഇതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല. അതാണ് വേദത്തെ തിരിച്ചും മറിച്ചുമൊക്കെ ജൈമിനി ചൊല്ലിപ്പഠിച്ചു. നമ്മുടെ ഭാഷ പറഞ്ഞ തലവു തീർന്ന് പഠിച്ചിട്ട് ഇങ്ങനെ ഒരു അറിവ് മാത്രം ഉണ്ടായി. നിർഭാഗ്യവശാ ജീവകാലം മുഴുവൻ പഠിച്ചു. കൃഷിയാണ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കൃഷിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന് ഇവിടുത്തെ ഉത്തരവ്. എന്നാലും ഞാൻ പറയുകയാണ്, കൃഷിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജീവിതകാലം പഠിച്ചു വേദത്തെ വളരെ ബൃഹത്തായ വ്യാഖ്യാനം ലഭിച്ചു. പക്ഷേ ആത്മാവിനെ കുറിച്ചുണ്ടായ ജ്ഞാനം എന്താ? അദ്ദേഹം വ്യതിരിക്തമായ ഒരു ജ്ഞാനം പറയുന്നു. അതല്ല ഭാഷകാരൻ രണ്ട് കാര്യമാണ് പറയുന്നത്, അതല്ല ആത്മജ്ഞാനം എന്ന് പറയുന്നത്. സമ്യജ്ഞാനമാണ്, അത് വേദത്തിലുണ്ട്, കണ്ടില്ല, ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനെ ഒരു തരത്തിലും കർമ്മവുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല. അത് സ്വതന്ത്രമാണ്. എന്തുകൊണ്ട്? അതിന് ഹേതുവാണ് പറയുന്നത്. ഇവിടെ പറയുന്ന ഈ ആത്മജ്ഞാനവും കൊണ്ട് കർമ്മം ചെയ്യാം എന്നാരും വിചാരിക്കണ്ട. എന്തെയും ആ ഒരു ജ്ഞാനത്തിൽ കർമ്മം അവസാനിക്കും. എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും അവസാനിക്കും. ജൈമിയുടെ കർമ്മം അവസാനിക്കും, ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നു എന്നാണ്. കർമ്മം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് തന്നെ. വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ പരിവ്രജനം സംഭവിക്കുന്നു. എന്തുകൊണ്ട്? കർത്താവില്ല. കർത്താവില്ല എന്ന് വെച്ചാൽ ആ കർമ്മങ്ങളെല്ലാം കർത്തൃത്വ ബുദ്ധിയോടെ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. കർത്തൃത്വ ബുദ്ധി എന്ന് പറയുന്നത് എന്താ? വൈദിക കർമ്മത്തിന്റെ, കർമാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് കർത്താവ് അംഗം എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾക്ക് വൈദിക കർമ്മം ചെയ്യാൻ പറ്റില്ല. അത് വിഹിതമാണ്, വിധിയാണ് അവിടെ. അപ്പൊ അത്തരം കർമ്മങ്ങളെല്ലാം, നിത്യം, നൈമിത്യം, കാമ്യം, നിഷിദ്ധം തുടങ്ങിയ സർവകർമ്മങ്ങളും അതവസാനിക്കുന്നു. അതിനോട് ബന്ധപ്പെട്ട സ്മാർത്ഥ കർമ്മങ്ങളും തീരുന്നു. പിന്നെ ശേഷിക്കുന്ന കർമ്മം ഏതാണോ ഭാഷകാരന്റെ അഭിപ്രായത്തിൽ, ഭിക്ഷാടനം, ഒരു പണിയേ ഉള്ളൂ. അതോ അതിനെന്ത് സംഭവിക്കും? അത് വിഹിതമല്ല. ഭിക്ഷാടനം എന്ന് പറയുന്നത് വിഹിതമല്ല, മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ട് വിഹിതമല്ല? എന്തുകൊണ്ട് വിഹിതമല്ല? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പരിപ്രാജകം ഭിക്ഷാചര്യം ഗുരിയ ഇതില്ലെന്നാരും പറഞ്ഞു. എന്തുകൊണ്ട് വിധിയല്ല എന്ന് പറഞ്ഞു? അത് അനുമോദനമാണ്, ചെയ്യുന്നതിനെ അനുമോദിക്കലാണ്. അങ്ങനെ, അതായത് ഈ രണ്ടു ദിവസം പറഞ്ഞതേ ഉള്ളൂ. ആ അത് പ്രതിപത്തി കർമ്മ പോലെയാണ്. രണ്ടു ദിവസം പറഞ്ഞില്ല. എന്ന് വെച്ചാൽ അത് ഭിക്ഷാചരി എന്ന് പറയുന്നത് രാഗതപ്രാപ്തമാണ്. എന്തിനു ഭിക്ഷയെടുക്കുന്നു? ഭിക്ഷ വിശന്നിട്ട്, വിരിച്ചിട്ടെല്ലാവരും എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ തട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് അത് വിഹിതമല്ല. അപ്പോ അങ്ങനെ രാഗതപ്രാപ്തമായ ഒരു കർമ്മത്തിന് കർത്തൃത്വ ബുദ്ധിയുടെ ആവശ്യമുണ്ടോ? വിഹിതമായ കർത്തൃത്വ ബുദ്ധിയുടെ ആവശ്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് നടന്നോളും. സഹജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പറയുന്നത് ആ ഇത് ഒരു ഹേതു കൊണ്ട് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം പക്ഷെ എന്നാലും പൂർണ്ണമായി സഹജം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്തുകൊണ്ട്? രാഗം ഉണ്ട്, ഭൂക്ഷ അതാണ് രാഗം എന്നുകൂടെ പറയുന്നത്, ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം അതുണ്ട്. അല്ല, നമ്മൾ സ്വാമിമാര് പറഞ്ഞ് നമുക്ക് ആഗ്രഹമൊന്നുമില്ല, നിങ്ങൾ തരുന്നോണ്ട് കഴിക്കുന്നു എന്നൊക്കെ പറയും. അതൊക്കെ ഒരു നമ്പര് ഭക്തന്മാരുടെ അങ്ങനെയൊക്കെ പറയും. വിശന്നിട്ട് തന്നെയാണ് കഴിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ വിശക്കാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും, അജീർണം പിടിപെടും. അപ്പോൾ അവിടെ രാഗത പ്രാപ്തം വേണ്ടത് വീതമല്ല. പിന്നെ വേറെ ഒരു കർമ്മമില്ല ഇവിടെ. രാഗതപ്രാപ്തമായ ഭിക്ഷാടനം ഇത് പറയുന്നു. ഭാഷകാരം പറയുന്ന എന്താണോ പരിപ്രാജകനെ സംബന്ധിച്ച് പറയുന്നതാണ് ഇവിടെ. മറ്റുള്ളതിനെയും ഒന്നും ഇവിടെ കൊണ്ടൊന്ന് കൂട്ടിക്കെട്ടരുത്. ഏത് മറ്റു സന്യാസമല്ല, തത്വജ്ഞാനിയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അധികാരി പുരുഷൻ, അവതാര പുരുഷൻ, ലോകസംഗ്രഹം പ്രവർത്തിക്കുന്ന ആള്, ഇതിനെയൊന്നും ഇതിനോട് ബന്ധപ്പെടുത്തരുത്. ഇവിടെ ഭാഷകാരൻ പറയുന്നത് പരിപ്രാജകൻ എന്ന് പറയുന്നു. പരിപ്രാജകൻ എന്ന് പറയുമ്പോൾ നമുക്കിന്ന് കാണാൻ കിട്ടാത്ത ഒരു സാധനം, കേൾക്കാനേ പറ്റൂ, കാണാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. എന്നെ ചില ഇങ്ങനെ പോയാൽ മതി, കാറിലൊക്കെ പോകുമ്പോൾ കാണും. വഴി ഇങ്ങനെ നടന്നു പോകുന്നവർ, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടണമെന്നുള്ള ഒരു ഉദ്ദേശമുള്ളൂ, വേറെ താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പരിപ്രജനം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പുസ്തകത്തിൽ വായിക്കാനേ പറ്റും. അതാണ് ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട്. ഇതാണ് ഭാഷകാരന്റെ സ്വന്തം, ഭാഷകാരൻ പേറ്റന്റ് എടുത്തിരിക്കുന്ന പരിവർജനം ഇതാണ്. ബാക്കിയുള്ള സർവ ഇടപാടുകളും ഏതാണ്? ഏതാണ്? സ്മാർത്ഥം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടും. എന്ന് പറഞ്ഞാൽ ഇനിയും നടക്കുന്ന പരിപാടികളെല്ലാം സ്മാർത്ഥ സന്യാസം എന്ന് വെച്ചാൽ സ്മൃതികളിൽ വിധിച്ചിരിക്കുന്ന പഴയ കാലത്ത് സ്മൃതികളിൽ അങ്ങനെ വിധിച്ചിട്ടുണ്ട്. സ്മൃതികളിൽ വിധിച്ചിട്ടുണ്ട്, അങ്ങനെ വിധിച്ചിട്ടുണ്ടെന്ന് ഭാഷകാരനറിയാം. ഭാഷകാരൻ പറയുന്നു അത് പലതരത്തിലാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് പറഞ്ഞല്ലോ, അതെല്ലാം വേറെ. ഇവിടെ പറയുന്ന അതല്ല, കർമാംഗമല്ല എന്ന് പറയുന്ന സന്യാസം. ആ സന്യാസം എന്ന് പറഞ്ഞ ഇതാണ് പരിപ്രജനം. തത്വജ്ഞാനം വരുന്നു, പിന്നെ എല്ലാ ഇടപാടുകളും അവിടെ തുറന്നു. ഭക്ഷ്യകാരൻ ആവർത്തിച്ച് പറയുന്ന അതിന് ഭക്ഷ്യകാരൻ പറയുന്നത് ശ്രൗതമായ സന്യാസം. ശ്രൗതമായ സന്യാസം എന്ന് പറഞ്ഞാൽ പോരാ, ശ്രൗതത്തിൽ തന്നെ മുഖ്യമായ സന്യാസം എന്ന് പറയും. അതിൽ തന്നെ വേറെ സന്യാസങ്ങളെ കുറിച്ചും ഭാഷകാരൻ പറയുന്നുണ്ട്. സന്യാസത്തെ കുറിച്ച് പറയുമ്പോ സന്യാസത്തിന്റെ അധികാരത്തെ കുറിച്ച് ചർച്ച ചെയ്യും. ആ ഇതിവിടെ നിർത്താം, അങ്ങോട്ട് പോയാൽ വേറെ വിഷയം. അപ്പൊ വേദാന്തോദിത്ത ആത്മജ്ഞാനപൂർവികാന്തു കർമാധികാര സത്യം. ഈ വേദാന്തോദിതമായ ഉദിതം എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള ഏതാ ധാതു? വദ്. എങ്ങനെ ഊവായി? വേദാന്തത്തിൽ പറഞ്ഞിട്ടുള്ള ആത്മജ്ഞാനപൂർവികാന്തു കർമാധികാര സത്യം. ആത്മജ്ഞാന പൂർവികമായിട്ടുള്ള ആത്മജ്ഞാനപൂർവികാന്തു കർമാധികാര സിദ്ധിം പ്രത്യാശാസാനസ്യ. അങ്ങനെ ഉള്ള ആത്മജ്ഞാനപൂർവികമായിട്ടുള്ള ഒരു കർമ്മ അധികാരത്തെ ആശിക്കുന്നവൻ ആരായാലും കൊള്ളാം. ജൈവിനി ആയാലും ഉള്ള ആരായാലും ശരി. എന്നുവെച്ചാൽ വേദാന്തത്തിൽ വീതമായ ആത്മജ്ഞാനവും കുറച്ച് കർമ്മവും ഇതാണ്. അത് പൂർവപക്ഷമായിട്ട് ഭാഷകാരൻ ചർച്ച ചെയ്യുമ്പോൾ കുറിച്ച് പറയും കർമ്മച്ഛിദ്രജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു മണിക്കൂർ ജ്ഞാനം, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പണികൾ, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ ജ്ഞാനം, ഇതാണ് കർമ്മച്ഛിദ്രജ്ഞാനം. ഇത് ഭാഷകാരന് സമ്മതമുള്ള ഇടപാടല്ല, നടക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സന്യാസത്തിനോടുകൂടി കർമാധികാരത്തെ ശ്രദ്ധിക്കുമെന്ന് ആശാസമാനസ്യ ആഗ്രഹിക്കുന്നവൻ, അത് പ്രതീക്ഷിക്കുന്നവൻ എന്തുവരും? കർമാധികാര ഉച്ചേത്തിരവ് പ്രസിദ്ധ. അവനെ സംബന്ധിച്ച് എന്താ സംഭവിക്കുന്നത്? കർമാധികാരത്തിന്റെ നാശമാണ് പ്രതീക്ഷിക്കുന്നത്. സ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ജ്ഞാനം നേടിയിട്ട് കർമ്മം ചെയ്യാന്ന് വിചാരിച്ച നടക്കുന്ന കാര്യം അല്ല. ജ്ഞാനത്തിൽ കർമ്മത്തിന്റെ പൂർണമായ ഉച്ചത്തിയാണ് സംഭവിക്കുന്നത്. തസ്മാദവി സ്വാതന്ത്ര്യം വിദ്യ, ഇതാണ് ഭാഷ്യകാരന്റെ മുഖ്യമായ സിദ്ധാന്തം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഊർധ്വരേത സു ച ശബ്ദേ ഹി ഊർധ്വരേതസു, അതിന്റെ ഇടയ്ക്കൊരു വിസർഗം കൊണ്ടിട്ട് എന്തുകൊണ്ടാ വാശരി ഇതൊക്കെ ഇങ്ങനെ എഴുതിയ എഴുതിയത എന്നേ പറയാൻ പറ്റും. പന്ത്രണ്ട് എന്താണ് ഇപ്പൊ എന്തിനാ മനസ്സങ്ങോട്ട് പോയത്? വേറെ എവിടെയൊക്കെ പോയി? ഇപ്പൊ ഇവിടെ നിന്നാ മതി. ഉദ്രേതഹസു ച ശബ്ദേഹി, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞില്ലേ, മുമ്പ് വിട്ടിട്ടുണ്ടെന്ന് അല്ലേ പറഞ്ഞിട്ടതിന് വ്യാഖ്യാനിക്കുന്നു. മറന്നുപോയതല്ല, അതുകൊണ്ട് നേരത്തെ പറഞ്ഞു. ഇനി ഒരു ഭാഗമുണ്ട് പറഞ്ഞില്ലേ, പിന്നെന്താ സംശയം? വെറുതെ ആവശ്യമില്ലാതെ എന്നെ സംശയിക്കരുത്. ഊർധ്വരേതസു ചാശ്രമേഷു വിദ്യാശ്രൂയത്തെ, ഇവിടെ ഊർധ്വരേതസ് എന്ന് പറയുന്ന പരിപ്രാജനം ഉദ്ദേശിച്ചിട്ടാണ്. ഈ ശബ്ദങ്ങൾ പല സ്ഥലത്തും പല അർത്ഥത്തിൽ പ്രയോഗിക്കും, ഒരേ ശബ്ദം തന്നെ. സാഹചര്യം അനുസരിച്ച് നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. സാധാരണ ഈ ശബ്ദം ഉപയോഗിക്കുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള അർത്ഥത്തിലാണ്, അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? പരിപ്രാജ. എന്താ രണ്ടു തമ്മിൽ വ്യത്യാസം? പരിപ്രാജകൻ ആശ്രമത്തിൽ താമസിച്ചുകൂടി? എന്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ ആ കാര്യം. ആ അതാണ് പരിവ്രാജകൻ എന്ന് പറയുമ്പോ, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും പരിവ്രാജകനാകാം. ഊർധ്വരേതസ് എന്ന് പറയുമ്പോ അവൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കും, ബ്രഹ്മചര്യത്തിൽ നിന്നും പരിവ്രാജകനാണ്. അതാണ് വ്യത്യാസം. അല്ല, പരിവ്രാജനായ കറങ്ങി നടക്കണമെന്ന് ഭാഷ്യകാരൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബ്രജ് ധാതുവിന്റെ അർത്ഥമല്ലല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഈ കാര്യം? വ്രജഗതോ എന്ന് പറയുന്നത് ധാത്വർത്ഥമാണ്. പരിവ്രജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ്? സർവകർമ്മ ഏഷണാത്യാഗമാണ് പരിവ്രജനം എന്ന് പറയുന്നത്. അല്ല, കറങ്ങി നടക്കുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, അങ്ങനെയില്ല. നടക്കണം, നടക്കാൻ പാടില്ല, ഇരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുള്ളതിനാണ് എന്ത് പറയുന്നത്? സ്മാർത്ഥ സന്യാസ്. അവിടെയാണ് ഈ നിയമങ്ങളുള്ളത്. സ്മാർത്ഥ സന്യാസത്തിനുണ്ട്. ഭൂതകൻ, കുടീചകൻ, ഹംസൻ, പരമഹംസൻ, ഇങ്ങനെയൊക്കെ ഇവിടെയും പറയും. വ്യാഖ്യാനത്തിൽ വരുമ്പോൾ പറയും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇടപാടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ സ്മാർത്ഥ സന്യാസത്തിനാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. സ്മാർത്ഥ സന്യാസം എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരും അനുഷ്ഠിക്കുന്ന സന്യാസമാണ് ഈ സ്മാർത്ഥ സന്യാസം. സ്മാർത്ഥ സന്യാസത്തിന്റെ ഭാഗത്തുകൂടെ അവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് പോകണം. അവിടെ ഞാൻ സന്യാസിയാണ് എനിക്ക് ഒന്നും ബാധകമല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഭാഷകാരൻ പറയുന്ന സന്യാസത്തിൽ അവിടെ വരുന്ന രണ്ട് കാര്യം, ഒന്ന് തത്വജ്ഞാനം, അതിൽ ത്യാഗം സംഭവിച്ചു. പിന്നെ പറയുന്ന എന്താണ്? ഭിക്ഷാടനം. പിന്നെ അതിലൊന്നുകൂടെ ഭാഷ്യകാരം പറയുന്നു, എന്താണ് പറഞ്ഞിട്ടുള്ള ഭിക്ഷാടനം കൂടാതെ എന്താണ്, എന്താ അങ്ങനെ അത് നേരത്തെ പറഞ്ഞല്ലോ, വേഷണാത്രയോ എന്ന് പറയുമ്പോ എല്ലാം വന്നില്ലേ, അതിലെ ത്യാഗം, ത്യാഗം ഭിക്ഷാടനം ഒന്നുകൂടെ ഉണ്ട്. പ്രാരബ്ധ അതെന്തായാലും ഉള്ളതല്ലേ, അത് അതുകൊണ്ടല്ലേ എല്ലാം നടക്കുന്നു. ശമദമാദികൾ ഈ മൂന്ന് കാര്യങ്ങളാ പറയുന്നു പരിവ്രജനത്തിൽ. ശമദമാദികൾ എന്താണോ ഭിക്ഷാടനം, മറ്റൊന്ന് ത്യാഗം, യേഷണാത്ര ത്യാഗം എന്ന് പറയും. അതില് ഭിക്ഷാടനം രാഗത്തെ പ്രാപ്തമായതുകൊണ്ട് വിധേയമല്ല. ശമദമാദികളോ അത് പൂർവമേവ സിദ്ധം, അത് നേരത്തെ തന്നെ അവനിലുണ്ട്. അതുകൊണ്ട് പിന്നെ അത് പ്രത്യേകിച്ച് വിധിക്കേണ്ട കാര്യമോ പ്രത്യേകിച്ച് അനുഷ്ഠിക്കേണ്ട കാര്യമില്ല, ഇത്രയേ ഉള്ളൂ അവിടെ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ പറയുന്ന മുഴുവൻ ഇടപാടുകളെല്ലാം സ്മാർത്ഥ സന്യാസത്തിൽ അവിടെ നിയമങ്ങളുണ്ട്, ഇന്ന ചെയ്യണം ഇന്ന ചെയ്യാൻ പാടില്ല, ഗ്രാമത്തിൽ പോയാൽ അങ്ങനെ ചെയ്യണം, നഗരത്തിൽ കയറാൻ പാടില്ല, കുറെ നിയമങ്ങളുണ്ട്. ഇത് വ്യക്തമായും മനസ്സിലാകും. അതുകൊണ്ടാണ് പറയുന്നത് ഈ സന്യാസത്തിന് ഭാഷ്യകാരൻ ഉത്തരവാദിയല്ല എന്ന്. എന്തുകൊണ്ട് ഉത്തരവാദിയല്ല? അതൊക്കെ നേരത്തെ ഉള്ള കാര്യങ്ങളാണ്, ഭാഷ്യകാരനെ വ്യാഖ്യാനിക്കുന്നേ ഉള്ളൂ. സ്മൃതികളിലെല്ലാം ഉണ്ട്, സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഞാൻ വ്യാഖ്യാനിക്കുന്നു. നിലവിലുള്ള കാര്യമാണ്, മുമ്പും ഉണ്ടായത്. ഭാഷ്യകാരൻ പ്രത്യേകിച്ച് പറയുന്ന ഇതാണ്, ഇതാണ് ഇവിടെ തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കേണ്ടത്, ഇതാണ് എന്നാണ് പറയുന്നത്. തത്വജ്ഞാനത്തെ അത് സംഭവിക്കും. അപ്പൊ അങ്ങനെയുള്ള പരിവ്രാജകന് വേണ്ടിയിട്ടാണ് ഇവിടെ ഊർദ്ധരേതസ് എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഭാഷകാരൻ തന്നെ പറയും. മറിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് മാത്രം അവൻ അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അത് ചന്ദോഗ്യത്തിൽ പറഞ്ഞിട്ട് അത് ഉപാസകനാണ്. അത് അങ്ങനെ ബ്രഹ്മചര്യ വ്രതം സ്വീകരിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്നവൻ എവിടെ പോകും? ബ്രഹ്മലോകത്ത് പോകും. അപ്പൊ ഈ സ്മാർത്ഥ സന്യാസം എന്ന് പറയുമ്പോൾ എല്ലാം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം പറയുന്ന സന്യാസമാണ്. അവിടെ എല്ലാം ഫലങ്ങൾ പറയുന്നിടത്തും കാണാം. അവർ എന്നുവെച്ചാൽ ഈ ശങ്കരാചാര്യർ പറയുന്ന ഈ സന്യാസം ത്തെക്കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വ്യക്തമായി, ആകെ ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കിട്ടുന്നത് മാണ്ഡുക്യത്തിലാണ്, എന്നിട്ട് നമസ്കാരം അസ്തുതി എന്നൊക്കെ പറയുന്നു. അവിടെ നിന്നും അത് വ്യക്തമായിട്ട് സന്യാസമാണ് അങ്ങനെയൊന്നും പറയുന്നില്ല, ഭാഷകാരനും വ്യാഖ്യാനിക്കും. ബാക്കി എവിടെയെങ്കിലും അങ്ങനെ ഒരു സന്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഭാഷകാരന് ശേഷം എഴുതിയിട്ടുള്ളതാണ്. കാരണം ഭാഷകാരന് മുമ്പ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് എന്നുവെച്ചാൽ 8-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിലോ ഒക്കെ എഴുതി, അതിനുശേഷം എഴുതിയാണ്, അത്ര വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഭക്ഷ്യകാരന് മുമ്പ് അതാര് പറയും? പറയാനാരാ ഉള്ളത്? മീമാംസകരാണ്, കറക്റ്റ്. പറയേണ്ടത് ജൈമിനിയാണ്. ജൈമിനി പറയുന്നുണ്ടോ? ജൈമിനിയാണ് ഭക്ഷ്യകാരൻ കൂടെ കൈകാര്യം ചെയ്തു. അപ്പോ വൈദികന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് അങ്ങനെ പറയണമെങ്കിൽ ജൈമിനി പറയുന്നു, അല്ലെങ്കിൽ കുമാരലഭട്ടം പറയുന്നു. ഇവരാരും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല. പിന്നെ വേറെ ആരും പറയണം? ആ പാരമ്പര്യത്തിൽ വേറെ ആരും ഇല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സന്യാസത്തെക്കുറിച്ച് പറയുന്ന ഭാഷ്യകാരനാണ്. പക്ഷേ ഈ പറയുന്ന സ്മാർത്ഥ സന്യാസത്തിന് ഒരുപാട് സ്മൃതികളാണ്. നമ്മൾ ഏത് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ യോഗിമാരെക്കുറിച്ചും ഋഷിമാരെക്കുറിച്ചും തപസ് ചെയ്യുന്നവരെക്കുറിച്ചും ഉടലോടെ സ്വർഗത്ത് പോകുന്നവരെ കുറിച്ചും അല്ല ചിലർ പ്രകാശമായി പോകുന്നവരെ കുറിച്ചും ഒക്കെ പറയുന്നു. അപ്പോ എല്ലാം തപസ്സികളെ കുറിച്ചാണ് പറയുന്നത്. ഭാഷകാരോട് തപസ്സിയെ മാറ്റി നിർത്തുന്നുണ്ട്. ഈ തപസ്സി തപസ്സി എന്ന് പറയുന്നത് എന്താണോ ഭാഷകാരന് സമ്മതമായ കാര്യമില്ല. തപസ്സികൾ ഭാഷകാരൻ പറഞ്ഞു ചത്തുവെന്ന് പറഞ്ഞു. എന്ത് ചെയ്ത ഭക്ഷണം കഴിക്കാതെ ഓർമ്മയുണ്ടോ? ഞാൻ ഓർമ്മയുണ്ടോന്ന് എന്നോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളോടല്ല. തെറ്റിദ്ധരിക്കുന്നു. ഭക്ഷണം കഴിക്കാതെ തപസ് ചെയ്ത് കഴിഞ്ഞാൽ ചത്തു പോവും. കാമ അശനമേവ തപ എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ. അപ്പോൾ അതിനെ ഭാഷകാരൻ അംഗീകരിക്കുന്നില്ല. ഇവിടെ ഇവിടെ തന്നെ വ്യാഖ്യാനിക്കും ധർമ്മസ്കന്ധങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നു, തപസ്സുകളെക്കുറിച്ച്. അത് തപസ്സികളെന്ന് പൊതുവെ ഭാഷകാരൻ പറയുന്നത് മാനപ്രസ്ഥം വൈഖാനസന്മാരാണ്. അവരാണ് ഈ കഠിനമായ തപസ്സുകൾ. ഗൃഹസ്ഥന അത് ചെയ്യാൻ പറ്റില്ല. ഗൃഹസ്ഥന അങ്ങനെയുള്ള തപസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുടുംബം വഴിയാധാരമായി. അവന് ഇതൊക്കെ ചെയ്യുന്നവരാ വാനപ്രസ്ഥം. അതിലൂടെ പല ഭേദങ്ങളുണ്ട്. ഇവിടെ വ്യാഖ്യാനത്തിൽ അതൊക്കെ പറയും. പലതരത്തിലുള്ള വാനപ്രസ്ഥന്മാർ, അവർ കഠിനമായ തപസ്സുകൾ ചെയ്യും. ഗൃഹസ്ഥനെ കുറിച്ച് ചിലടത്ത് പറയും, ഇവിടെയും പറയും. പക്ഷെ അതവൻ ഗൃഹസ്ഥനപ്പോൾ ഉപേക്ഷിച്ചു എന്നർത്ഥം. ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചിട്ടാണല്ലോ വാനപ്രസ്ഥനായി പോകുന്നത്. അല്ലാതെ ഗൃഹസ്ഥധർമ്മങ്ങളെ അതുപോലെ പാലിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കഠിന തപസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് അതിനോട് ഭാഷകാരന് യാതൊരു യോജിപ്പുമില്ല. പിന്നെ ഉള്ളത് പരിവ്രാജകനാണ്. പരിവ്രാജകന് തപസ്സില്ല. ശമതമാദികൾ എന്ന് പറയുന്നത് തപസ്സല്ല. തപസ് എന്ന് പറയുന്നത് വിഹിതമായ കാര്യങ്ങളാണ്. ഇന്ന ഇന്ന രീതി ചെയ്യണം, അതിന് വിധാനമുണ്ട്. പഞ്ചാഗ്നി മധ്യത്തിൽ ഇടം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് മനുസ്മൃതിയിലും മറ്റും ചന്ദ്രായണ വ്രതവും മറ്റും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും സമ്മതമുണ്ട്. അപ്പോൾ അവർ പോയി. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ ഉപാസകനാണ്. വൈഖാനസന്മാരും ഇങ്ങനെയുള്ള തപസ്സും അതീതമൊക്കെ അനുഷ്ഠിക്കുന്നവരാണ്. അവരും പോയി. പിന്നെ വരുന്നത് സന്യാസിമാരാണ്. അതിൽ തന്നെ എന്താണ് ഓരോ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരാണ്. അത്തരം അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചാണ് നമ്മുടെ പുരാണങ്ങളിലും എല്ലായിടത്തും പറയുന്നത്. മുമ്പ് രാമായണം വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? വാത്മീകി രാമായണം വായിക്കുന്നു, മറ്റൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ രാമായണം വായിക്കുന്നു. മലയാളത്തിൽ കിട്ടുമല്ലോ അല്ലേ? അപ്പോ അതൊരു പഴയ ഗ്രന്ഥം എന്നുള്ള രീതി ഞാൻ പറയുന്നുണ്ട്. അവിടെയൊക്കെ പറയുന്നുണ്ട് തപസ്സികൾ. അവരെല്ലാം എന്താ ചെയ്യുന്നത്? നേരെ അങ്ങ് മേലോട്ട് പോവുകയാണ്. ശബരി രാമനെ കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? നേരെ അങ്ങ് പോയി. രാമൻ്റെ അന്ന് ഉപയോഗിച്ച് തന്നെ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ചു. നേരെ മേലോട്ട് പോയി. അത് വാൽമീകി രാമായണം വായിക്കാതിരുന്നു കഴിഞ്ഞാൽ പല ഈ അധ്യാത്മ രാമായണമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, തുളസീദാസ് രാമായണമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ രാമായണം കഥയിൽ ഒരുപാട് ഭ്രാന്തി ഉണ്ടാകും. കാരണം രാമായണം ഒറിജിനൽ രാമായണം ആൾക്കാർ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്തി കുറയും എന്ന് കരുതിയിട്ടാണ് ഭക്തന്മാർ വേറെ രാമായണം ഉണ്ടാക്കിയത്. എഴുത്തച്ഛനും തുളസീദാസനും ഒക്കെ ശരി തന്നെ പറഞ്ഞിട്ടില്ല. രാമായണം വായിക്കാത്തതുകൊണ്ടാണ്. അല്ല, രാമായണം വായിക്കാത്തതുകൊണ്ടാണ്. രാമായണം വായിച്ചിട്ടില്ലല്ലോ. രാമായണം എന്ന് വെച്ചാൽ വാൽമീകി രാമായണം വായിക്കും. വാൽമീകി രാമായണത്തിൽ ഒരു തവണ രാമൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ദൈവമൊന്നുമല്ല. ഉണ്ടല്ലോ, ഇതിൽ എവിടെയെങ്കിലും പറയൂ. ആ അതാ ഉത്തരം മുട്ടിപ്പോ രാമൻ പറയുന്നുണ്ട്, എല്ലാരും പറയും അങ്ങ് ദൈവമാണല്ലോ. രാമൻ പറയും ഞാൻ ദൈവമൊന്നുമല്ല. അല്ല, ആദ്യമൊന്നും പറയുന്നു ഇല്ല എന്നുള്ളതല്ല, അങ്ങനെ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമേ അത് പറയുന്നുള്ളൂ. അവസാനം സ്തുതിക്കുമ്പോ ലങ്കയില് എല്ലാവരും സ്തുതിക്കുമ്പോ ആത്മാനം മാനുഷം മന്യേ രാമം ബ്രഹ്മരതാത്മ. ആ സ്തുതിക്കുന്ന സന്ദർഭത്തിലും വെറു സ്തുതിക്കുന്ന സന്ദർഭമല്ല, ബ്രഹ്മാവാണ് വിഷ്ണുവാണെന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുന്നു. അപ്പൊ അതാ പറയുന്നത്, അത് വായിക്കണം. വെറുതെ സ്തുതിക്കുന്ന സന്ദർഭത്തിലല്ല. ഞാൻ ഇന്ന് അങ്ങോട്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് പറഞ്ഞു പറയുന്നത്. സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത്, സീതയെ ഉപേക്ഷിക്കുന്ന സമയം, സീത ഉപേക്ഷിക്കുമ്പോൾ, സീത ഉപേക്ഷിച്ചാലും കുഴപ്പമില്ലായിരുന്നു. സീതയുടെ നേരിട്ട് മുഖത്ത് നോക്കി പറയും, എന്താണോ നിനക്ക് വേണമെങ്കിൽ ഈ കുരങ്ങന്മാരെ കൂടെ പോവാം, അല്ലെങ്കിൽ രാക്ഷസന്മാരെ കൂടെ പോവാം, അല്ലെങ്കിൽ എന്താണോ അങ്ങനെ ഏറ്റവും കുഴപ്പം. ഇത്രയും കാലം പാദസേവ ചെയ്ത് നടന്ന ലക്ഷ്മണന്റെ കൂടെ വേണമെങ്കിൽ നിനക്ക് പോവാന്ന് പറയും. അത് സീതയ്ക്ക് സഹിച്ചില്ല, കേട്ടോണ്ട് നിന്ന ആർക്കും സഹിച്ചില്ല. അവർ പറഞ്ഞു എന്നാലും അങ്ങ് ഭഗവാനല്ലേ, ഇങ്ങനെ പറയാമോ? അവർ ഞാൻ ഭഗവാനൊന്നുമില്ല, മനുഷ്യനാണെന്ന്. അത് ഒറിജിനൽ രാമായണം വായിക്കണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഒഴിവാക്കി. കാരണം ഭഗവാനെ കുറിച്ച്, ഭഗവാൻ രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മനസ്സിൽ കുറച്ച് വിമർശനാത്മകമായി ചിന്തിക്കും. അങ്ങനെ ഒരു ചിന്ത ഒഴിവാക്കാൻ വേണ്ടി ആണ് അത് ഉപേക്ഷിച്ച്, ഉത്തരരാമായണം പൂർണ്ണമായി ഉപേക്ഷിച്ച്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനും വലിയ അപകടമാണ്. അപ്പോൾ മറ്റേത് ബാക്കിയുള്ള കാര്യങ്ങൾ രാമന്റെ ചരിത്രത്തിൽ എന്തൊക്കെ വന്നു എല്ലാം എന്താണോ ലീല, ഭഗവാന്റെ ലീല, ഭക്തനെ സംബന്ധിച്ച് അത് മതി. ഭഗവാൻ എന്തൊക്കെ ചെയ്തു അതൊക്കെ ലീലയാണ്, സമാധാനമായി. പിന്നെ കൂടുതൽ അങ്ങോട്ട് ധർമാധർമ്മങ്ങളെ കുറിച്ചൊക്കെ വിചാരം ചെയ്തു പോയി കഴിഞ്ഞാൽ വാൽമീകി രാമായണം വെച്ച് രാമനെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട പല സന്ദർഭങ്ങളും വരും. അതുകൊണ്ട് എന്ത് ചെയ്തു, അധ്യാത്മ രാമായണ കർത്താവും തുളസീദാസ രാമായണ കർത്താവും കമ്പ രാമായണ കർത്താവും എല്ലാം എന്ത് ചെയ്തു, ആ ഭാഗങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കി. അപ്പൊ രാമനെ ശുദ്ധമായ ദൈവമായിട്ട് തന്നെ അവതരിപ്പിച്ചു. അത് വാൽമീകിയുടെ രാമനല്ല, അത് ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോ എന്താ അങ്ങോട്ട് പോകാൻ കാരണം എന്താ? ആ രാമായണത്തിലും മറ്റും തപസ്യകളെന്ന് പറയുമ്പോൾ അവിടെ നീ ഭാഷകാരം പറയുന്ന സന്യാസമോ ആത്മീയത്വബോധമോ, ഈ ആത്മീയത്വബോധമൊക്കെ നമുക്ക് അധ്യാത്മ രാമായണത്തിൽ കിട്ടും ഇഷ്ടം പോലെ. തുളസീദാസ രാമാണെങ്കിൽ തുടങ്ങുമ്പം തന്നെ രജ്ജു സർപ്പമൊക്കെ പറഞ്ഞിട്ടാണ് അല്ലേ. രാമായണത്തിലിവിടെ രജ്ജു സർപ്പം, രാമായണവും രജ്ജു സർപ്പമായിട്ട് യാതൊരു ബന്ധവും. പക്ഷേ തുളസീദാസൻ ഭക്തനാണ്, തുടങ്ങുമ്പം തന്നെ രജ്ജു സർപ്പമൊക്കെ പറഞ്ഞിട്ടാണ് പറയും. അപ്പം അതൊന്നും രാമായണത്തിലില്ല. അത് എന്തുകൊണ്ട്? ഇതെല്ലാം ഭാഷ്യകാരനും മുമ്പ് ഉള്ളതാണ്. അധ്യാത്മരമാണ് വായിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാവും. അദ്വൈത സിദ്ധാന്തത്തിന് പ്രചാരം കിട്ടിയതിന് ശേഷം എഴുതിയൊരു ഗ്രന്ഥമാണ്, അതിൻ്റെ മൂലകർത്താവ് സംസ്കൃതത്തിൽ ആരും എഴുതിയത്, എഴുത്തച്ഛനത് കൊടുത്തു. അപ്പോൾ ഭാരതത്തിൽ പ്രചരിച്ചിട്ടുള്ള എല്ലാ ഭാഷകളിലും ഉണ്ട്, എല്ലാ രാമായണവും അങ്ങനെയാണ്. അതൊക്കെ അദ്വൈതം പറയും. അപ്പോൾ അവിടെയൊന്നും ഇത് വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അത്തരം സന്യാസങ്ങളെല്ലാം ഭാഷകാരന് മുമ്പ് തന്നെ ഇവിടെ ഭാരതത്തിൽ പ്രചരിച്ചിരുന്നതാണ്. പക്ഷെ ഭക്ഷ്യകാരന്റെ സന്യാസം എന്ന് പറയുന്നത് ഭക്ഷ്യകാരന്റെ പേറ്റന്റുള്ള സാധനമാണ്. അതല്ല ഇന്ന് പ്രചാരത്തിലിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടി ആവർത്തിച്ചറിഞ്ഞാണ്.